ഒളിപ്പിക്കും. അതൊക്കെ നിയമം അതങ്ങനെയല്ല. ഇപ്പം ലാഭം വരരുതെന്ന് പറഞ്ഞാല് ലാഭത്തിന് വേണ്ടി മാത്രമാണ് അത്, ആൾക്കാരെ പറ്റിക്കുന്നതല്ല. ഇങ്ങനെയുള്ള പിന്നെ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുമ്പം ഈ നടത്തുന്നവര് ഇതിലങ്ങ് പെട്ടുപോകുന്നതാണ്. അല്ലാതെ ആൾക്കാരെ പറ്റിക്കണമെന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, മോശമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ നിർഭാഗ്യവശാൽ സംഭവിച്ചതെന്നേ പറയാൻ പറ്റും. ആരും കരുതി കൂട്ടി ഒന്നും മോശമാക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. പഴയകാലത്ത് ഗുരുവിന്റെ കാലശേഷം എന്തൊക്കെ സംഭവിച്ചോ, അത് നമുക്കാരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അന്നത്തെ കാര്യം ഞാൻ പറയാം, നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് സന്യാസിമാർക്ക്, സന്യാസിമാർ വന്നിട്ട് ട്രസ്റ്റൊക്കെ ഇരിക്കുന്നു, അതിൻ്റെയൊക്കെ ഭാരവാഹികളൊക്കെ ആകുന്നു. ഇവർക്ക് അങ്ങനെ ഇതിനെ സംബന്ധിച്ചുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ല, അവർക്ക് അറിയത്തില്ല ഇതിൻ്റെയൊക്കെ നിയമവശം എന്ത് അല്ലാത്ത എന്തെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവര് വന്ന വഴിക്കൊക്കെ അങ്ങ് പ്രവർത്തിച്ചു പോകുന്നു. അപ്പോൾ ബോധപൂർവം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറയുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ട് അതിങ്ങനെ കുറെ പണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. നല്ലതല്ലേ പണം വരുന്നതല്ലേ, വാങ്ങും, പണത്തിന് ആവശ്യമുണ്ട്, പണത്തിന് ബുദ്ധിമുട്ടുമുണ്ട്, അപ്പോൾ വാങ്ങും. മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും അതിന് അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും ചിന്തിക്കുന്നതിന്റെ ശേഷിയില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ ഒരു എന്താണ് ഒരു നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ എന്നേ പറയാൻ പറ്റും. അതിന് നമ്മൾ ആരെയും പ്രത്യേകിച്ച് കുറ്റം പറയുന്ന അർത്ഥമുണ്ട്. ശരിക്കും ഒരു ബോധവൽക്കരണം നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും കളിപ്പി വന്നു കഴിഞ്ഞാൽ പറ്റിപ്പ് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്ക് വീണ് പോകുന്നു, അതിന്റെ കൂടെ പോകുന്നു. അപൂർവം ചില ബുദ്ധിമാന്മാർ ബോധപൂർവം ചെയ്തിട്ടുണ്ട്, അത് അപൂർവം. പഴയകാലത്ത് ഇവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു സാമ്യം നിർഭാഗ്യകരമായൊക്കെ സംഭവിച്ചു. അത് ഒന്ന് എന്താണ്, ഇവർക്ക് അതിനുള്ള ശേഷിയില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെയൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ശേഷി, ആ ശേഷിക്കുറവ് ഒരു വലിയ വിഷയമാണ്. സന്യാസത്തിലേക്ക് കടന്നു വരുന്നവര് അപൂർവം ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പൊതുവെ കാലിബർ കുറഞ്ഞവരാണ്, ശേഷി കുറഞ്ഞവരാണ്. അവർക്ക് ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ തിരിച്ചറിയാനോ അത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി കുറവുണ്ട്. അതുകൊണ്ടാണ് പലതും സംഭവിക്കുന്നത്. അല്ലാതെ ബോധപൂർവ്വം ആൾക്കാരെ പറ്റിക്കുന്നു, പറ്റിച്ചു എന്ന് പറയുന്നു, അങ്ങനെയല്ല സംഭവിക്കുന്നു. പല കാര്യങ്ങളും അറിയത്തില്ല, അങ്ങനെ ഒരു ബോധമില്ല, അറിയാൻ അവരെ കൊണ്ട് കഴിയത്തുമില്ല, താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് പലർക്കും എന്താണ് ജീവിതം കഴിഞ്ഞു പോകണം, ഇങ്ങനെ ഒരു രീതിയിൽ ജീവിതം കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരിക, അതൊരു സ്ഥാനമാനങ്ങളൊക്കെ വരുമ്പോൾ അതൊരു സൗഭാഗ്യമായി കണക്കാക്കും. അതിനപ്പുറം അവർ അതിനപ്പുറം ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഉള്ളവരല്ല. അതിനൊപ്പം നിലവിലുള്ള ധാർമ്മികതകളെ കുറിച്ചൊന്നും ബോധമില്ല ആൾക്കാർക്ക്. അതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം. നമ്മളാരെയും അങ്ങനെ കുറ്റം പറയത്തക്ക രീതിയിൽ വിമർശിച്ചിട്ട് കാര്യമില്ല. വിമർശിക്കാം, പക്ഷെ അത് കുറ്റം പറയുന്ന രീതിയിൽ പറയുന്ന കാര്യമില്ല. വാഗ്ദാനം ചെയ്ത് ആ ഭൂമി നമുക്ക് ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. ബിൽഡിംഗിനായിരുന്നു, പിന്നെ മാനേജറായിരുന്നു. അപ്പൊ അവർക്ക് പൈസ ആയിട്ട് തന്നെ കിട്ടുന്നതായിരുന്നു ആഗ്രഹം. ദുരിതാശ്വാസം ഇടപെട്ട് നമ്മൾ കുറെ ആളുകൾ ദീർഘമായ ചർച്ച ചെയ്തപ്പോൾ പിന്നെ പൈസ അല്ല ഈ ഭൂമി ഇതിനോട് ഒന്ന് ചേർന്ന് ഇറങ്ങുന്ന ഭൂമി നമുക്ക് വിലയ്ക്ക് കിട്ടുന്നതിന് പകരം അവർക്ക് രണ്ടുപേർ ഉദ്യോഗം കൊടുത്ത് അത് കരാറിലെടുത്തേ ഒരിക്കലും അവർക്ക് പൈസയായിരുന്നു ആവശ്യം, പക്ഷെ ഭൂമിയല്ല ആവശ്യം. പണത്തില താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചില ആൾക്കാർ ബുദ്ധിമാന്മാര് ഇതില് മാനിപ്പുലേഷൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ പൊതുവെ പറയുന്നു, വേറും വേറെ ഇതിന് ശേഷിയില്ലാത്തവരാണ്, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയില്ലാത്ത ബുദ്ധിയുള്ളവര് കൃത്രിമങ്ങൾ അറിഞ്ഞുകൊണ്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പുണ്ടായില്ല, അങ്ങനെ കാണിച്ചവർക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. ഉണ്ടായ ഗുണങ്ങൾ താൽക്കാലികമായി. നമ്മൾ പൊതുവെ സന്യാസിമാരെ വിമർശിക്കുകയും കുറ്റം പറയുകയല്ല, നിർഭാഗ്യകരമെന്നേ പറയാൻ പറ്റും. അവർക്കൊക്കെ അത്രേ പറ്റൂ, അതിനപ്പുറം അവർക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ശേഷിയോ ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇന്നുമില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മള് കുറ്റം പറയുന്നതിന്റെ അർത്ഥമില്ല. ഒരാൾക്ക് ഇത്ര ശേഷിയുമെങ്കിൽ അതല്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന അർത്ഥം. ഒന്നവരുണ്ടോ ബുദ്ധിമാന്മാര് കൃത്രിമം കാണിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും അതിന് ഉത്തരവാദിയില്ലെന്ന്. മറ്റുള്ളവര് നിശബ്ദരായ എന്റെ കൂടെ നിൽക്കും, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ ശേഷിയില്ല. അതിനുള്ള ശേഷിയുള്ള ആൾക്കാർ വേണം. ശേഷിയുള്ള ആൾക്കാരുണ്ടെങ്കിലേ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാൻ പറ്റും. ഒരാൾക്ക് ശേഷിയും ബാക്കിയുള്ളവർക്കൊന്നും ശേഷിയില്ലെങ്കിൽ ഒരാൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. മനുഷ്യന്റെ ശേഷിയാണ് ഏറ്റവും ശേഷി, വിദ്യാഭ്യാസം, കാര്യങ്ങളെ കുറിച്ച് അതിനൊക്കെയുള്ള ആ കഴിവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു പോകും. അത് കഴിവില്ലാത്തവരാണ് ആണെങ്കിൽ ഒരാളുടെ തീരുമാനത്തിൽ പോകും. അതാണ് എന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചില്ല എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൂടെ ആലോചിക്കാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ തീരുമാനം നോക്കിയിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കതിന് കഴിവില്ല? കഴിവുള്ളവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ കഴിവുള്ളവരും പിന്നെ കഴിവുണ്ടായിരുന്ന മാത്രം പോരാ, പരസ്പരം സഹകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യം. യോജിച്ചു പോകുന്നതിനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. പരസ്പരം വെല്ലുവിളിക്കാത്തവരായിരിക്കണം. വെല്ലുവിളികളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്തവരായിരിക്കണം. എല്ലാവർക്കും വേണ്ടതാണ് ഈ വെല്ലുവിളികൾ ഇല്ലാതിരിക്കുക. നീ ആരടാ, ഞാൻ ഇന്നാരാണെന്നുള്ള ആ മനോഭാവം വിട്ടിട്ട് അതൊരിക്കൽ പിന്നെ സഹോദരനയ്യപ്പന്റെ ഒരു അനുസ്മരണത്തിലുണ്ട്. സഹോദരനയ്യപ്പൻ ഒരു വള്ളത്തിലെ യാത്രയായിരുന്നു. അന്ന് രാമവർമ്മ തമ്പാൻ അന്നത്തെ വലിയൊരു പുരോഗമനവാദി, യുക്തിവാദി, പിന്നെ സഹോദരനയ്യപ്പന്റെയൊക്കെ സ്വന്ത സഹചാരിയായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അവരിങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞ് അഭിപ്രായങ്ങൾ പറയും. അപ്പൊ അവര് എന്തോ ഒരു വിഷയത്തെ പറഞ്ഞ് സഹോദരനയ്യപ്പൻ ചൂടായി. വളരെ ഉച്ചത്തിൽ സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാനീ ഉച്ചത്തിൽ കിടന്ന് ബളം ഉണ്ടാക്കിയാണെന്ന് സ്വയം തോന്നിയത്. നമ്മൾ പലരെയും പോലെ അവർ സ്വയം ബോധം വരില്ല എന്തായി കാണിച്ചു കൂട്ടുന്നത്. ആരാണ് ഉദ്ദേശിച്ചതെന്നറിയും മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായ സ്വയം ബോധം വരത്തില്ല, വെറുതെ ഇങ്ങനെ വേണമേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരനയ്യപ്പനത് തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ് ഞാനെ കുറിച്ച് അനുസ്മരണയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യന്റെ കൾച്ചർ ആര്, അവനിത്രയും ബഹളം വച്ചപ്പോഴും നിശബ്ദനായിരുന്നു. കേട്ടുകൊണ്ടിരുന്ന ആ കൾച്ചർ. എന്നിട്ട് പറയുന്നു സഹോദരനയ്യപ്പം തന്നെ പറയുന്നു, ഈ തിരുമാനിമേരുടെയും ഈ തമ്പാന്മാരുടെയും ഒക്കെ കൾച്ചർ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അത് തന്നെ ഈ പറയുന്ന അത് തന്നെയാണ് നിങ്ങൾ മനസ്സിരിക്കുന്ന കാര്യം തന്നെ ഞാൻ പറയും. അപ്പോൾ ആ ഒരു കൾച്ചർ അതിപ്പോ മറ്റങ്ങ് വിടുക. ആ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നുമില്ല. എന്നാലും ആ സാന്ദർഭികമായി പറഞ്ഞതെന്ന് നമ്മളെടുത്താൽ മതി. പക്ഷെ ചില വ്യക്തികൾക്ക് അങ്ങനെ ഒരു എന്താണ് സ്ഥിരപ്രജ്ഞയുള്ളവരാണ്. അവര് കിടന്ന് ബഹളം ഉണ്ടാക്കുകയും വിളിക്കുകയും ഒട്ട രസിക്കുകയും ഒന്നും ചെയ്യാതെ തന്നെ അവര്. അപ്പോൾ പുള്ളി അതിനെ കുറിച്ച് പറയുന്നത് അവരിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് വളരെ സമചിത്തതയോടുകൂടി, പിന്നെ പുള്ളിക്ക് താൻ ചെയ്ത ഒച്ച സൗകര്യപ്പിൽ എന്ന് വെച്ചാൽ വളരെ എന്താണ് ശബ്ദം ഉണ്ടാക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ അനീതി അതിക്രമം കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന. പക്ഷെ അതങ്ങനെയല്ല വേണ്ടത്, സംയമമാണ് വേണ്ടതെന്നുള്ളത് അയ്യപ്പം പറയുന്നുണ്ട്. അപ്പോ ആ ഒരു അതിനെ കൾച്ചറെന്ന് പറയും. അപ്പോ മനുഷ്യന് ഒരുപാട് കിടന്ന അട്ടഹാസം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനെന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൾച്ചറില്ലാത്തതിന്റെ കുഴപ്പമാണ്. കൾച്ചറിലെസ് ഫെലോസ് എന്ന് പറയും. അതാണ് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ എല്ലാവരും എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവും, എട വട പോട എന്നുള്ള അതിൽ നിന്ന് മാറി സൗമനസ്യവും മറ്റും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കൾച്ചർ ഇല്ല. അതാണ് സഹോദരനയപ്പനെന്ന് പറഞ്ഞത്. അപ്പോ അതിന്റെ ഒരു കുഴപ്പമുണ്ട്, കൾച്ചറില്ലായ്മയുണ്ട് ആൾക്കാരിൽ, അത് വരുന്നില്ല. അതെന്താണെന്ന് അറിയുന്നുമില്ല, ബോധവൽക്കരിക്കാനും പറ്റത്തില്ല. കാരണം ഇതൊക്കെ സ്വയം നേരത്തെ പറഞ്ഞില്ല, എന്താണ് ശ്രീനാരായണ ധർമ്മം എന്താണ് പറഞ്ഞത്? ശ്രീനാരായണ ധർമ്മം ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്താണ് പറഞ്ഞത്? പുറത്തിറങ്ങുമ്പം ഇറച്ചിയുടെ നാറ്റമാണ്. അപ്പൊ അതൊന്നും പറയുന്നതിന് യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്, മനസ്സിലായത്? പുറത്തിറങ്ങുമ്പോ ഇറച്ചിയുടെ നാറ്റമുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം അത്രയല്ല. അല്ല അവര് ഇറച്ചി കഴിക്കരുതെന്ന് ചിന്തിക്കാനോ അത് നാറ്റമാണെന്ന് കരുതാനൊന്നും നമുക്ക് യാതൊരു അവകാശമില്ല. നമ്മള് കഴിക്കാത്ത പോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ആർക്കും എന്താരും കഴിക്കാം. പിന്നെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ല, ഹോട്ടലിന്റെ മുമ്പ് ചെല്ലുമ്പോൾ നാറ്റം വരും, അതുവഴി നടന്നു പോകും. അത് പിന്നെ നമ്മള് സഞ്ചരിക്കാതിരിക്കുക. അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അതുവഴി സഞ്ചരിക്കാതിരിക്കുക. അലർജി ഉള്ളിടത്തുനിന്ന് പൊതുവെ ഡോക്ടർമാർ പറയുന്നത് മാറി സഞ്ചരിക്കണമെന്ന്. അലർജിയെ നമുക്ക് എല്ലായിടത്തും മാറ്റാൻ പറ്റില്ല. ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ, അല്ലാത്തവർ കഴിക്കണ്ട. അപ്പൊ അവരും കഴിക്കാൻ പാടില്ല, അവര് നാർന്നു എന്ന് പറയുന്നതിന് അർത്ഥം. അതങ്ങനെ അതിപ്പോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ അത് ഇപ്പൊ വരുന്നത് ഈ മത്സ്യമാംസങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ ഒരാശയം വരുന്നതിന് പിന്നിലുള്ളത് അഹിംസ എന്ന് പറയുന്ന ഒരാശയമാണ്. ഗുരു അതാ പറഞ്ഞത്, അഹിംസ, ഹിംസിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹിംസിച്ച് കിട്ടുന്ന മത്സ്യമാംസങ്ങൾ എന്താണ് കഴിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ അഹിംസ എന്ന് പറയുന്ന ഒരാശയം സ്വീകരിക്കുന്നോണ്ടാണ്. പിന്നെ ഈ ഏതൊരു ആദർശമായാലും എത്ര അളവ് വരെ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് കാലദേശങ്ങൾക്കനുസരിച്ച് എത്തിയിരിക്കാൻ പറ്റും എത്രമാത്രം അഹിംസ സ്വീകരിക്കാം. ഇപ്പോ ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ പരീക്ഷണം നടത്തിയ അല്ല ഇസ്രായേലിൽ ടെല്ലാവിയ അവിടെ അവർ പരീക്ഷണം നടത്തി കണ്ടുപിടിച്ചത് ഈ നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് ഫലം അറുത്തെടുക്കുമ്പോൾ അത് നിലവിളിക്കുമെന്നാണ്. ആ നിലവിളി എന്ന് പറയുന്നത് ഒരു മീറ്റർ ചുറ്റളവിൽ കേൾക്കും, പക്ഷേ അതിന്റെ ഫ്രീക്വൻസി നമ്മുടെ ചെവിക്ക് പിടിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കേൾക്കാത്തത്. മറ്റു പ്രാണികളും സസ്യങ്ങളും ഒക്കെ അത് കേൾക്കും, കരയുകയല്ല, ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കി നിലവിളിക്കുകയാണ്. അപ്പൊ സസ്യങ്ങളിൽ നിന്ന് പോലും എന്തു വരുന്നു, അത് നിലവിളിക്കുന്നു, ഹിംസയ്ക്കെതിരായിട്ട് നിലവിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് സസ്യം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു വാസ്തവമാണ്. ഇത് നേരത്തെ അറിയില്ലേ, സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ കരഞ്ഞ് നിലവിളിക്കുന്നു ആ ശബ്ദം മറ്റു പ്രാണികളും സസ്യങ്ങളും കേൾക്കുന്നു എന്നൊന്നും പഴയ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞാൽ തന്നെ അവർ ചിലപ്പോൾ സങ്കല്പിച്ചിരിക്കും. ഇതുപോലെ ഇത് ശാസ്ത്രീയമായി പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫലം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ആപ്പിൾ കഴിക്കാതിരിക്കാൻ പറ്റുമോ? കപ്പ കഴിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഹിംസയാണ്. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് പഴയകാലത്ത് മനുഷ്യൻ അഹിംസയിലേക്ക് പോയത്? ഹിംസിക്കുന്ന ജീവിയുടെ പ്രതികരണം, ഹിംസിക്കുന്നവൻ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് അവൻ ഹിംസയിൽ നിന്ന് പിന്മാറുന്നത്. ഒരു കോഴി പിടിച്ച് കൊല്ലുമ്പോൾ അത് നിലവിളിക്കുന്നതാണിപ്പോൾ എല്ലാവർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? കൊല്ലുന്നില്ല. അപ്പോൾ പിന്നെ അവൻ തീരുമാനിക്കുന്നു കൊല്ലുന്നത് തിന്നെയും വേണ്ട. അപ്പോ അത് ഒരു പരിധിവരെ പറ്റും എന്നാണ്. പിന്നെ ഗുരുവിന്റെ ഒരു ആദർശമാണ്, ഗുരുവിന്റെ ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് എന്താണോ മത്സ്യ മാംസങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ശരി, മത്സ്യമാംസങ്ങൾ ഗുരുവിന്റെ സ്ഥാപനങ്ങളിൽ ഗുരുവിന്റെ ആദർശം അനുസരിച്ചാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് തന്നെ. രണ്ട് ഓപ്ഷൻ വരുമ്പോൾ എന്താണോ അത് നമ്മൾ വിറ്റാൽ കൂടുതൽ പൈസ കിട്ടും, അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഗുരുവിന്റെ ആദർശത്തിൽ നിൽക്കുക. ഇത് രണ്ടും സന്യാസിമാരുടെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? വിറ്റാൽ കൂടുതൽ കാശുണ്ടാക്കാം, അത് ഉപേക്ഷിച്ചാൽ എന്താണ് ഗുരുവിന്റെ ആദർശത്തിൽ നിൽക്കാമെന്ന് പറയുമ്പോൾ സന്യാസിമാർ ഏത് നിൽക്കും? ഏത് നിൽക്കും? ഞാൻ ചോദിക്കുന്നതല്ല, ചോദിച്ചതിന് ഉത്തരം പറ. സാധനം മത്സ്യമാംസങ്ങൾ വിറ്റാൽ കാശ് കൂടുതൽ കിട്ടും എന്നൊരു ഭാഗം ഞാൻ പറയുന്നത് അനുത്തരം പറ. മത്സ്യമാംസങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ കാശ് കിട്ടും, ശരിയാണ്. പക്ഷെ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശമാണെന്ത്? അത് വിൽക്കാൻ പാടില്ല എന്നുള്ളത്, അത് കഴിക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ ആദർശത്തിൽ നിൽക്കാം. അപ്പൊ ഒരു സന്യാസി മറ്റുള്ളവരുടെ ആരെയും പോട്ടെ, സന്യാസി എന്ത് സ്വീകരിക്കും? ഒഴിഞ്ഞു മാറും. അല്ല, എന്നാലും സാമ്പത്തിക ലാഭം കൊണ്ടൊരാൾ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്നാലും സാമ്പത്തിക ലാഭം കൊണ്ട് ഒരാൾ കച്ചവടം നടത്തുകയാണ്, അതല്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ കറക്റ്റ്. സന്യാസി ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തുപോകത്തില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഗുരു മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞു അല്ലേ, ഇവിടെ വരുന്ന ഭക്തന്മാരിൽ 90% മദ്യപിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇവിടെ മദ്യം പ്രസാദമായിട്ട് കൊടുക്കൂ എന്താ കൊടുക്കാത്ത? അതുകൂടെ വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. അപ്പോ അവിടെ നമ്മൾ നോക്കണം ഗുരുവിന്റെ ആദർശം എന്ന് പറയുന്നത്. അപ്പോ ശരിയാണ്, നമ്മളിപ്പോ എന്താണ് മദ്യ കച്ചവടവും മാംസ കച്ചവടവും ഒന്നും നടത്തിയില്ലെങ്കിലും ആൾക്കാർ പുറത്തു പോയി കഴിക്കും, അത് കഴിച്ചോട്ടെ. നമ്മള് അത് ചെയ്യുമ്പോ എന്ന് പറയുമ്പോ അത് എന്താണ് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് വരുത്തുന്നത്. അങ്ങനെ ഗുരുവിന്റെ ആദർശവുമായിട്ട് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് വരുത്തുന്നത്. അത് ഒരു കാരണം വെച്ചാൽ സന്യാസിമാര് അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കച്ചവടം പരസ്യമായി ചെയ്യാൻ പാടില്ല, രഹസ്യമായും ചെയ്യാൻ പാടില്ല. അത് എന്നാ പിന്നെ ഗുരുവിന്റെ ആദർശത്തിന് എന്താ വില? ആൾക്കാർ പുറത്തുപോയി കഴിഞ്ഞിട്ട് എന്താ കുഴപ്പം? അല്ല, എവിടെ അത് ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് അതായത് നമ്മള് ചെയ്യുമ്പം എന്താണ് കുറെയെങ്കിലും ഗുരുവിന്റെ ആദർശത്തോട് നീതി പുലർത്തുന്ന അത് നമ്മൾ വെറും എന്താണോ കച്ചവടക്കണ്ടെന്ന് മാത്രം ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഒരു ആത്മീയ ടച്ച് ഉണ്ടായിരിക്കണം എല്ലാത്തിനും. ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടുകൂടെ വേണം. സന്യാസിമാർക്ക് ബിസിനസ് ചെയ്യാം, ആശുപത്രി നടത്താം, സ്കൂൾ നടത്താം, എന്ത് വേണോ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം, ഒരു ആധ്യാത്മിക കാഴ്ചപ്പാടുകൂടെ എന്ന് വെച്ചാൽ ഗുരു പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത് ചെയ്യണം. മനസ്സിലായോ? ഇതിപ്പോ എങ്ങനെയാണിത്, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ സന്യാസിമാരിൽ തന്നെ പലരും രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇത് കഴിക്കും. അപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ കഴിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതൊരു അതിനാണ് പറയുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നതാണ്. അത് ചെയ്യാനേ പാടുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ സന്യാസത്തിന്റെ ഏതാ ബോധമുള്ളവരുണ്ടെങ്കിൽ ഇന്നത് നിർത്തും, ഇന്നത്തോടുകൂടി. കഴിഞ്ഞ ദിവസം അതൊക്കെ പോട്ടെ, അതൊക്കെ വേറെ കാര്യങ്ങൾ. ഇങ്ങനെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് വിമർശിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവിടെ നാലാം ക്ലാസ് വരും, ഞാന് ഈ അവിടെ മത്സ്യമാംസമാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. അതിനൊരു പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല്, ഇപ്പോ അതന്നെ ഞാൻ പറയുന്നു, ആൾക്കാർ കഴിക്കുന്നു കൊണ്ടുവരുന്നവരെ നമ്മൾ കച്ചവടം നടത്തുന്നവരെ, ഞാൻ പറയുന്ന കച്ചവടത്തെ കുറിച്ചാണ്. മനസ്സിലായോ? രണ്ടിനെയും സമമാക്കല്ല. അത് എത്ര പേര് കഴിക്കും? അതൊരു ഒരു പൊതുസ്ഥലമാണ് സ്കൂളെന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്താണ്, അവര് ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, ഇന്നത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവരെന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത് രക്ഷകർത്താക്കളാ തീരുമാനിക്കേണ്ടത്, നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് വേറെയാണ്, നമ്മൾ കച്ചവടം നടത്തുന്നത് വേറെയാണ്. അത് പറയേണ്ട കാര്യമുണ്ടല്ലോ. അതെ, ചെറിയ കുട്ടികളെ ചിലപ്പോൾ പുറത്തുനിന്നുകൊണ്ടെന്ന് കഴിക്കുന്നുണ്ടായിരിക്കും, നമുക്കതൊന്നും തടയാൻ പറ്റില്ല. ഇനി പറ്റുമെങ്കിൽ അവരെ തടയുക എന്നുള്ളതല്ല, അവിടെ തടയല് നടക്കത്തില്ല. അവരെ ബോധവൽക്കരിക്കാൻ പറ്റിയാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതി, ഇവിടെ വരുമ്പോൾ അത് കഴിക്കണ്ടെന്നും ബോധവൽക്കരിക്കാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പൊ അത് നമ്മളെങ്ങനെയാണ് അത് കുട്ടികളെ ഒന്നും ചെയ്യുക എന്നുള്ള രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുകയാണ്. ഒരു നേരം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു നേരമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ, ഞങ്ങളോട് സഹകരിക്കാൻ പറ്റുമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവര് സമ്മതിക്കണമെങ്കിൽ നടക്കുക, നമ്മളെങ്ങനെ ഇടപെടുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ അതല്ല നമ്മൾ കച്ചവടം ചെയ്യാന്ന് പറയുമ്പോ. അങ്ങനെ അപ്പൊ ഇവിടെയും നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങാമല്ലോ കള്ള് ഷാപ്പിന്റെ, നമ്മൾ നടത്തണ്ട, ലീസിന് കൊടുത്താൽ മതി. അങ്ങനെ അത് നമ്മള് എന്ത് വേണ്ടാതെയും ചെയ്താലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അത് നടക്കുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആണല്ലോ ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇല്ല, അത് ആശുപത്രിക്ക് അകത്ത് വെച്ച് നോക്കുമ്പോഴേ, ഹോസ്പിറ്റലിന്റെ അകത്ത് വെച്ച് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് എന്താണ് അങ്ങനെ ഇന്നത് കഴിക്കണം എന്നൊന്നും ഡോക്ടർ, അതൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അങ്ങനെയൊന്നും അവർക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇനി ഒരു പക്ഷേ എന്താണോ ഡോക്ടർ അങ്ങനെ ഒരാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് വെച്ചോ, അവർ പുറത്തു പോയി വാങ്ങിച്ചു കഴിക്കട്ടെ, നമ്മൾ വീട്ടിൽ കാശ് വാങ്ങിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു ഡോക്ടർ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ എന്താ ദിവസം മാംസം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ കഴിച്ചോട്ടെ, പുറത്തു പോയി വാങ്ങി കഴിച്ചോട്ടെ. നമ്മളത് കച്ചവടം നടത്തുകയും നമ്മുടെ സ്ഥാപനത്തിനകത്ത് കച്ചവടം നടത്തുമ്പം അത് വളരെ മോശം കാര്യമാണ്, തെറ്റായ പ്രവണതയാണ്. നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിന് എന്താണ് അമൃതാനന്ദമായി ഇവിടെ എത്തിച്ചേരുന്നു, അവിടെ ചെല്ലുന്നു, ഇവിടെ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അവരൊന്നും ഗുരുവിന്റെ ആദർശം അനുസരിച്ചല്ല അവരെ സ്ഥാപനം നടത്തുന്നു, അവരുടെ ആദർശമാണ്. അവരുടെ ആദർശത്തിൽ അവർക്ക് എന്ത് വേണമെന്ന് ചെയ്യാം, അത് കഴിക്കാവുന്നതാണ് അവരുടെ ആദർശമെങ്കിൽ എന്താ വേണം. അവർ കഴിക്കാം. നിങ്ങൾ നമ്മളൊരു വേണ്ടാതിന് ചെയ്തിട്ട് വേറൊരാളെ പിടിച്ച് ന്യായീകരിക്കുന്നതിൽ എന്താ അർത്ഥം? ഗുരു വളരെ കർശനമായി വേണ്ടെന്ന് വെച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണ്. പിന്നെ ചിലർ പറയും എന്താണ് ഏതിനും ഇപ്പോൾ കള്ളു കുടിക്കുന്ന സന്യാസിമാർ പറയും പണ്ട് ഗുരു കള്ളു കുടിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് ഈ കള്ളുകുടിയന്മാർ എവിടെയെങ്കിലുമൊക്കെ അതിന് പ്രമാണം എഴുതി വെച്ചിരിക്കും. അതുപോലെ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരും പറയും ഗുരു പണ്ട് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവർക്ക് ഇത് കഴിക്കണം, ഗുരുവിന്റെ ആദർശമാണ്, അതനുസരിച്ച് പറ്റത്തില്ല, അതുകൊണ്ട് ഒരു കള്ളപ്രമാണം ഉണ്ടാക്കും, എഴുതിയുണ്ടാക്കും, അങ്ങനെ ഗുരു കൊടുത്ത്. ഗുരു ഒരിക്കലും അതിനെ അനുകൂലിച്ച ഒരു കാര്യമേ അല്ല. മത്സ്യമാംസം, മദ്യം, മത്സ്യമാംസങ്ങൾ ഒരു കാരണവശാലും ഗുരു അനുവദിച്ചില്ല, ആശ്രമത്തിലും അനുവദിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോ ഇനി പണ്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അത് ശരിയല്ല. കാരണം അതിന് തെളിവാണ് എന്താണ്? കൊല്ലുന്നവനും തിന്നുന്നവനും ഒരേപോലെ ദോഷമുണ്ട് എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആശ്രമത്തിലോ സ്ഥാപനങ്ങളിലോ നമ്മളത് വിറ്റ് കാശ് വാങ്ങിക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ എത്രയോ സ്റ്റാഫുണ്ട്, അവർക്ക് വീട്ടിൽ പോയി കഴിക്കില്ലേ? അവർ വീട്ടിൽ പോയി കഴിക്കും, നമുക്ക് അത് പറ്റും. കാരണം അത് ഓരോരുത്തരുടെയും സ്വന്തമായ തെരഞ്ഞെടുപ്പാണ്. പുറത്താക്കാത്തവരുണ്ടല്ലോ, അതിനും കാര്യമൊന്നുമില്ല. അതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കിടക്കുന്ന അവിടെയാണ്. അത് തന്നെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അത് വിമർശിച്ചിട്ട് കാര്യമില്ല. അത് വിട്, അത് വിമർശിക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ പൊതുവായ കാര്യം പറയണം. നമ്മള് ഗുരുവിന്റെ അഹിംസ ഞാൻ പറഞ്ഞില്ല, അത് പറയേണ്ട കാര്യമില്ല. പൊതുവായ കാര്യങ്ങൾ പറയും, വ്യക്തികളെ കുറിച്ച് പറയും, അവരെ വിമർശിക്കുകയല്ല, പൊതുവായി പറഞ്ഞു ഉള്ള കാര്യങ്ങൾ പറയാം. എന്താണ് ഇങ്ങനെ ഉള്ള ഒരു കാര്യം ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ ചെയ്യാനേ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ, മദ്യം എന്താണ് അത് എന്റെ കച്ചവടം നടത്താനേ പാടില്ല എന്നുള്ളത് ഗുരുവിന്റെ, എന്താണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ലാഭം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ്, സൗകര്യങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ആ പിന്നെ തെറ്റാണെങ്കിലും നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുന്നത് ശരിയാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മളതിന്റെ ആദർശത്തെ പറയാണ്, പിന്നെ ചെയ്യുക ചെയ്യാതിരിക്കുകയൊക്കെ അവരവരുടെ ഇഷ്ടം. ആദർശപരമായി അത് ചെയ്യാൻ പാടില്ല. പിന്നെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അത് നടത്തി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതെന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറയുന്ന ഏത്, ഇതൊക്കെ ഗുരുവിന്റെ ആദർശം അനുസരിച്ച് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അത് വളരെ ഒരു വലിയ പാദമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ പണത്തിനോടുള്ള ആർത്തി കൂടി വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. പണം ആവശ്യമാണ്, പണം വേണ്ടതാണ്, പണം ഉണ്ടാക്കേണ്ടതാണ്. സന്യാസിമാർ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഒരു പൈസ ഉണ്ടാക്കണം, അതിനൊന്നും യാതൊരു സംശയമില്ല. ആ പണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിയുന്നത്ര നിയമവിധേയമായ രീതിയിലും ഗുരുവിന്റെ ധാർമ്മികമായ കാഴ്ചപ്പാടനുസരിച്ചും ആ പണം ഉണ്ടാകണം സന്യാസിമാർ. ഇത്രയേ ഉള്ളൂ. ബിസിനസ് ചെയ്യണം, എന്താ കുഴപ്പം? സന്യാസിമാരെ നല്ല ബിസിനസ് ചെയ്യണം, പൈസ ഉണ്ടാകണം, ഒരു ഒരു ദോഷമുണ്ട്. അതിനെന്താ തെറ്റ്? ഗുരു പറഞ്ഞില്ലേ വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണം, അതിനൊന്നും ദോഷമൊന്നുമില്ല. അങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. ഇനിയുള്ള കാലത്ത് ആരെങ്കിലും കൊണ്ടു തരും തിന്നാമെന്നും പറഞ്ഞിരുന്നാൽ നടക്കില്ല. എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങും, തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്കി സ്ഥാപനങ്ങൾ നടത്തണം, അങ്ങനെ ഭാവിയിൽ നടക്കത്തുള്ളൂ. ധാരാളം നടക്കുന്നുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. സന്യാസി എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നുമില്ല, സാധാരണക്കാരെ പോലെ തന്നെ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കൊമ്പുണ്ടെന്ന് പറയുന്ന ഗുരുവിന്റെ ചില ആദർശങ്ങൾ ജീവിതത്തിൽ തുടരുക, കഴിയുന്നത്ര എന്നേ പറയാൻ പറ്റൂ. അതുപോലെ പറ്റത്തില്ല. അതിൽപ്പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, മനസ്സിലായോ? അല്ലാതെ ചില കാര്യങ്ങൾക്ക് ഗുരുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഉദാഹരണമായിരുന്നെങ്കിലും ഇപ്പൊ കള്ളു കുടിക്കരുത്, അത് ഗുരു എന്താണോ വളരെ എന്താണോ നിഷേധിച്ച കാര്യം. വെറുക്കുകയല്ല, നിഷേധിക്കുക. ഗുരുവാരും വെറുത്തിട്ടൊന്നുമില്ല, നിഷേധിച്ച ഒരു കാര്യമാണ് നിഷേധം. അതുപോലെയാണ് മത്സ്യമാംസങ്ങളും ഗുരു നിഷേധിച്ച കാര്യമാണ്. അതെങ്കിലും സന്യാസിമാർ അവരിലും അവരുടെ പ്രസ്ഥാനങ്ങളും പാലിച്ച നല്ലത്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അത് നടപ്പിലാക്കാൻ എന്തൊക്കെ യുക്തി കൊണ്ടുവന്നാലും ശരി, മുൻകൂട്ടി പറയാം, അതൊക്കെ ഗുരുവിന്റെ ആദർശത്തിന് മുമ്പിൽ അതൊക്കെ നിഷ്പ്രഭാവം. ഡാക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി, അപ്പോൾ അത് പറഞ്ഞു ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അത് ഒരിക്കലും ശരിയോ? ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ, കഴിക്കട്ടെ, ലോകം അങ്ങനെയാ പോകുന്നു, അതിലും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല.